ഹസന അനുഭവത്തിൽ തന്നെ ഉണ്ടാവും. ആ സൃഷ്ടി എങ്ങനെയാണെന്ന് പറയുന്നു, അത് സ്വപ്നവത്, സ്വപ്നത്തെ പോലെയാണ്. സർവം സസർജ, സസർജ എന്ന് പറയുന്ന ഏതിന്റെ കാര്യമാണ്? എട്ട് സസർജ സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? സ്വപ്നവത്. അപ്പൊ സ്വപ്നത്തെ പോലെ സൃഷ്ടിച്ചു എന്തിനെ? സർവത്തെ. അപ്പൊ സർവം സ്വപ്നവത് സസർജ ഈശ്വരൻ. ഈശ്വരൻ സർവത്തെ സ്വപ്നത്തെ പോലെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈശ്വരന് സ്വപ്നമുണ്ട്. പിന്നെ നമ്മുടെ സ്വപ്നം പോലെ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് സ്വപ്നമുണ്ടല്ലോ, ഇതിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർക്ക് സ്വപ്നമുണ്ടല്ലോ. പോരായി നേരത് കിനാ ഉണരും വരേക്കും നേരാം ഉണർന്നളവ് ഉണർന്നവനാം അശേഷം. പരിസരത്തും പറയും സ്വപ്നം പോലെ. ഇവിടെ സ്വപ്നം പോലെ എന്ന് പറഞ്ഞു, വേറെടുത്ത് പറയും നെടിയ ഗിനാവിൽ സ്വപ്നം തന്നെ എന്നും പറഞ്ഞു. അപ്പൊ സൃഷ്ടി സ്വപ്നം പോലെ എന്ന് പറഞ്ഞ ഒന്ന് രണ്ട് തരത്തിലാണ് എന്റെ അർത്ഥം. ഒന്നെന്താണ്? ഇപ്പോ പുസ്തകം ഒരാളുണ്ടാക്കുന്നു, പുസ്തകം ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിന് ഒരുപാട് പ്രവൃത്തികളുണ്ട്, ഒരുപാട് പേരുടെ പ്രവൃത്തികൾ കൂടി ചേർന്നിട്ട് അവസാനം എന്താകും? പുസ്തകം. അപ്പോ നമ്മുടെ സ്വപ്നം അങ്ങനെയാണ്. സ്വപ്നത്തിൽ ഞാനൊരു പുസ്തകം എടുത്തു വെച്ച് വായിക്കുന്നു എന്നിരിക്കട്ടെ, സ്വപ്നത്തിന് എനിക്ക് പുസ്തകം വായിക്കാം. ഞാൻ തന്നെയാണ് സ്വപ്നം കണ്ടത്. അവിടുത്തെ ആ സ്വപ്നം എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപാട് കൂടി പേര് കൂടി ചേർന്ന് ഉണ്ടാക്കിയ പുസ്തകമല്ല, മറിച്ച് എന്താണ്? എന്റെ ബ്രെയിൻ തന്നെ സൃഷ്ടിച്ച പുസ്തകം, അല്ലെങ്കിൽ എന്റെ മനസ്സ് സൃഷ്ടിച്ച, പഴയ ഭാഷയിൽ പറഞ്ഞാൽ എന്റെ മനസ്സ് സൃഷ്ടിച്ച്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എന്റെ ബ്രെയിൻ സൃഷ്ടിച്ച് പുസ്തകം. അവിടെ ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു മനസ്സ് തന്നെ എന്ത് ചെയ്തു? സ്വപ്നത്തെ സൃഷ്ടിച്ചു. മനസ്സ് തന്നെ വായിക്കുന്നു, മനസ്സ് തന്നെ വായിക്കുന്നവനായിരിക്കുന്നു. എല്ലാം അവിടെ മനസ്സാണ്. അങ്ങനെ പറയുന്നത് ഈ മനസ്സിനങ്ങനെ ഇതൊക്കെ സൃഷ്ടിക്കാൻ പറ്റി പറയുന്നു. ജാഗ്രതത്തിലെ ഈ അനുഭവങ്ങൾ, ഞാനിപ്പോ ഇവിടെ ഇരുന്ന് വായിക്കും, ഈ അനുഭവത്തിൽ നിന്ന് വാസന ഉണ്ടാവും. അപ്പോ വാസന ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഉണർന്നിട്ട് വാസന ഉണർന്ന് വാസനാമയമായ ആ മനസ്സ്, ഈ മനസ്സല്ല, ഇവിടുത്തെ മനസ്സല്ല, അവിടെ വാസനാമയമായ മനസ്സ് പുസ്തകത്തെ സൃഷ്ടിക്കും. അത് വാസനാമയമായ മനസ്സെന്ന് പറയുമ്പോൾ അത് അമൂർത്തമാണ്. അമൂർത്തം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പുസ്തകം മൂർത്തമാണ്. ഇതിന് വെയിറ്റ് ഉണ്ട്, നീളമുണ്ട്, വീതിയുണ്ട്, ഘനമുണ്ട്, കനമുണ്ട്, അല്ലേ, മണമുണ്ട്, രുചിയുണ്ട്, എല്ലാം ഉണ്ട് പുസ്തകത്തിൽ. ഒരുപാട് ഗുണങ്ങളോട് കൂടിയിരിക്കുന്ന ഈ പുസ്തകം, പക്ഷെ സ്വപ്നത്തിൽ എന്താണ്? സ്വപ്നത്തിൽ നമുക്ക് പുസ്തകത്തിൽ അതൊക്കെ അനുഭവിക്കാം. എന്തൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? കേവലം വാസനാമയമാണ്. പുസ്തകത്തിനും പുസ്തകത്തെ എടുത്ത് വെച്ചിട്ട് എനിക്ക് പറയാം ഇത് നല്ല വെയിറ്റുള്ള പുസ്തകമാണ്. പക്ഷെ അവിടുത്തെ പുസ്തകം എന്ന് പറയുന്നത് എന്താണ്? വെറും വാസനാമയമാണെന്ന് പറയും. അപ്പൊ അവിടുത്തെ സൃഷ്ടി എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപാട് പേര് കൂടി ചേർന്ന് ഇവിടെ സൃഷ്ടിച്ച പോലെ അല്ല, അവിടെ വാസനാ സൃഷ്ടിയാണ്. അപ്പൊ വാസനാ സൃഷ്ടി എന്ന് പറയുമ്പോ ഇവിടെ വേദാന്തത്തിൽ പറയുന്നത് എന്താണ്? അവിടെ സ്വയം ജ്യോതിസായ പുരുഷനുണ്ട്, ആ പുരുഷനിൽ വാസനാമയമായി സൃഷ്ടികളെല്ലാം നടക്കുന്നു സ്വപ്നത്തിൽ. സ്വപ്നത്തെ കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട് എന്നാണ് സാമാന്യമായി പറഞ്ഞതാണ്. അവിടെ താനുണ്ട്, താനെന്ന് വെച്ചാൽ ആത്മാവ് അവിടെ ഉണ്ട്. അവിടെ വാസനാമയമായ ഒരു സൃഷ്ടിയാണ് അവിടെ നടക്കുന്നത്. ഇല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ തന്നെ അനുഭവം ഇങ്ങനെ അവിടെ ഉണ്ടാകും. ഇവിടുത്തെ നമ്മുടെ അനുഭവത്തിൽ നിന്നുണ്ടായ വാസനയിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ അവിടെ സൃഷ്ടി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഇവിടുത്തെ പോലെ ഈ പുസ്തകം ഉണ്ടാകുന്നതിന് ഒരുപാട് പേര് കൂടിച്ചേരേണ്ട കാര്യമുണ്ട്. അവിടെ എന്തുമാത്രം മതി? പുരുഷനും ആ പുരുഷന്റെ വാസനാമയമായ ഒരു മനസ്സ്, അതും മതി. അത് ഈ മനസ്സല്ല, ഇവിടത്തെ മനസ്സല്ല, ഇവിടത്തെ മനസ്സ് വേറെയാണ്. ഈ ഉണർന്നിരിക്കുമ്പോഴുള്ള മനസ്സെന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള മനസ്സാണ്. എന്തുകൊണ്ട്? ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നിപ്പോ ഞാൻ പുസ്തകം നോക്കി വായിച്ച് പഠിക്കുന്നു, നാളെ പഠിക്കുന്നതിനോടുകൂടി ഇന്ന് പഠിച്ചതും ചേരുന്നു, ഇതവനോട് ചേരുന്നു, അതിനോട് ചേരുന്നു, എന്റെ പഠിത്തം കൂടി കൂടി കൂടി കൂടി ഇങ്ങനെ വരുന്നു. അപ്പൊ ഈ മനസ്സെന്ന് പറയുന്ന ഉറച്ച മനസ്സ്. സ്വപ്നത്തിനങ്ങനെയല്ല. സ്വപ്നത്തിലും നമ്മളെന്തൊക്കെ പഠിച്ചു, ഉണർന്നു വരുമ്പോ കുറച്ച് നമ്മൾ വ്യക്തമായിട്ട് ഓർക്കും, ചിലപ്പോൾ കൂടുതലും ഓർക്കാറില്ല. വളരെ കുറച്ച് സ്വപ്നം നമ്മൾ ഓർക്കാറുണ്ട്. ഉറക്കത്തെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു, തിരിച്ചു വരും. പക്ഷെ വളരെ കുറച്ചേ ഓർക്കും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിൽ കാണത്തില്ല, ഓർത്താനും കിട്ടത്തില്ല. നമ്മള് ദൈനംദിന പ്രവൃത്തിയിലൊക്കെ മുഴുകി കഴിഞ്ഞിട്ട് സ്വപ്നം ഇങ്ങനെ കണ്ടല്ലോ, ഓർത്തെടുക്കാൻ വലിയ പ്രയാസം. എന്ന് വെച്ചാൽ ഇതുപോലെ കട്ടിയുള്ള ഒരു മനസ്സല്ല, പെട്ടെന്ന് മാഞ്ഞു പോകുന്നു. സ്വപ്ന മനസ്സും സ്വപ്ന പുസ്തകവും വിഷയങ്ങളും എല്ലാം മറഞ്ഞു പോകും. പക്ഷെ സ്വപ്നത്തിൽ ഈ പുസ്തകം ഉണ്ടാക്കിയെടുക്കുന്നത് ഒരുപാട് പേരുടെ പ്രയത്നമാണ്. ഒന്ന്, രണ്ടോ, മൂന്നോ, നാലോ പേര്. സ്വപ്നത്തിലെ പുസ്തകം എന്ന് പറയുന്നത് അനായാസമായി സംഭവിക്കുകയാണ്. ആരെങ്കിലും അവിടെ പ്രയത്നിച്ച വളരെ ഈസി ആയിട്ടാണ് അവിടെ പുസ്തകം ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് ആരുടെയും പ്രയത്നം അവിടെ ആവശ്യമുണ്ട്. ഞാനുണ്ടായതിന് തന്റെ വാസനകൾ ഉണർന്ന് പ്രവർത്തിച്ച് പുസ്തകം ഉണ്ടായി. സ്വപ്ന സൃഷ്ടി വളരെ അനായാസമായി നടക്കുന്നു. അവിടെ ആരുടെയും പ്രവൃത്തിയുടെ ആവശ്യമില്ല. അതാണ് സ്വപ്ന സൃഷ്ടിയുടെ ഒരു പ്രത്യേകത. ആ പ്രവൃത്തി എന്ന് പറയുന്നത് സഹജമായി സംഭവിക്കുന്നു. അതിന് ആരുടെയും പ്രയത്നത്തിന്റെ ആവശ്യം ഇല്ല. എങ്ങനെയാണ് സംഭവിക്കുന്നു? ഉണർന്നു പോകുമ്പോൾ സ്വപ്നം കണ്ടത്ര എന്നറിയാം. അവിടെ എന്തൊക്കെ ചെയ്താലും ശരി, അത് സഹജമായ സംഭവിച്ചു. അവിടെ ഈ അനേകം ആൾക്കാർ ഇപ്പോൾ പകൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ഞാൻ വരുത്തം ചെയ്തു. അവരെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരാൾ, അതാണ് ഈ സൃഷ്ടിയുടെ കാരണമായി ഏകനായ ഈശ്വരൻ എന്ന് പറയുന്നത്. സൃഷ്ടിക്ക് കാരണമായിട്ട് അങ്ങേറ്റം ഒരു പരമാത്മാവേ ഉള്ളൂ, പലരുടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഈശ്വരനതിന് ശേഷിയുണ്ട്. ഒറ്റ ഈശ്വരൻ തന്നെ എന്ത് ചെയ്യുന്നു, എല്ലാം സൃഷ്ടിക്കുന്നു. അപ്പൊ സ്വപ്നത്തിനും അങ്ങനെ തന്നെ, ഞാൻ ഒരാളാണ് എന്ത് ചെയ്തത്, വസ്തുത സൃഷ്ടിക്കാൻ ഞാനവിടെ വേറെ ആരെയും കൂട്ടിനും വിളിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ആരൊക്കെ ഉണ്ടോ പറയുന്നു, സ്വപ്നത്തിലും എന്തു വരാം, പ്രസ് വരാം, ഫാക്ടറി വരാം, എഴുത്തുകാരൻ വരാം, മാർക്കറ്റെല്ലാം വരും. പക്ഷെ എല്ലാം എന്റെ സൃഷ്ടിയാണ്, ഞാനെന്ന് പറഞ്ഞ ആത്മാവ്, അതാണ് അവിടെ എല്ലാം സൃഷ്ടിച്ചത്. ഇവിടുത്തെ പോലെ അല്ല, ഇവിടെ ഇതെല്ലാം വേറെ വേറെയാണ്. ഇതാണ് സൃഷ്ടി പ്രക്രിയ, സൃഷ്ടിക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയിൽ വരുന്ന സ്വപ്നത്തിന്റെ ഒരു പ്രത്യേകത. ഇതെല്ലാം ഈശ്വരനും ചെയ്തു, ഈശ്വരൻ ഒരാളാണ്, ഈശ്വരൻ വേറൊരാളുടെ സഹായം, ഈശ്വരന്റെ സങ്കല്പം തന്നെയാണ് സൃഷ്ടി. അപ്പൊ എന്റെ സ്വപ്ന സങ്കല്പങ്ങളാണ് സ്വപ്ന സൃഷ്ടി. അപ്പൊ സൃഷ്ടി എന്ന് പറയുന്ന ആ പ്രക്രിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ജാഗ്രത്തിൽ നിന്ന്. ആ പ്രവൃത്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്, സ്വപ്നത്തെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ആ പ്രവൃത്തി. അത് ആണ് ഇവിടെ ഈശ്വരന് തുല്യമായി പറയുന്നത്, ആ പ്രവൃത്തി. കാണുന്നയാളും എല്ലാവരെ സൃഷ്ടിക്കുന്നു, കാണുന്നയാളെ തന്നെ സൃഷ്ടിക്കുന്നു, എന്നിട്ട് കാണുന്നു താൻ തന്നെ എല്ലാവരെയും സൃഷ്ടിച്ചു. പ്രസ്സും ഫാക്ടറിയും പേപ്പർ ഉണ്ടാക്കിയ ഫാക്ടറിയും സ്വപ്നം കാണുകയാണെങ്കിൽ, പ്രസ്സും എഴുത്തുകാരനും ബൈൻഡിങ്ങും എല്ലാം ആരും സൃഷ്ടിച്ചത് താഴ്ന്ന ഒരാളും. ഇവിടെ അത് പറ്റുമോ, ഞാൻ വിചാരിച്ചത് എല്ലാം സൃഷ്ടിക്കാൻ പറ്റുമോ? അപ്പൊ സ്വപ്നത്തിന്റെ സൃഷ്ടി പ്രക്രിയ പ്രവൃത്തി എന്ന് പറയുന്നത് അതിനാണ് ഈശ്വരന്റെ സൃഷ്ടി അതുപോലെ എന്ന് പറയുന്നതാണ്. ഈശ്വരന് ഇതുപോലെയാണ്, ഈശ്വരന് ഒറ്റയ്ക്ക് തന്നെ എന്ത് ചെയ്യുന്നു, എല്ലാം സൃഷ്ടിക്കും. ഉദ്യോഗിക്കും അങ്ങനെ അല്ലല്ലോ, സ്വപ്നത്തിൽ വാസനയുണ്ടല്ലോ, അതല്ലേ ഈശ്വരനുണ്ട്. വാസനാമയമേ വാദോ, ഈശ്വരനെ എന്തിനെ ആശ്രയിച്ചു, വാസനെ ആശ്രയിച്ചു, അതിനാണ് മായ, മായാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ഇച്ഛാശക്തി എന്നൊക്കെ പറയും ഈശ്വരൻ. ഇപ്പോ ശരിക്കും സ്വപ്നം എങ്ങനെയാണെന്ന് ചിന്തിച്ചാൽ അതേപോലെ തന്നെയാണ് ആ പ്രവൃത്തി, സൃഷ്ടി എന്ന് പറയുന്ന പ്രവൃത്തി നടക്കുന്നത്. പിന്നെ ഇതൊരു ഈശ്വര സൃഷ്ടിയും സ്വപ്ന സൃഷ്ടിയുമായിട്ടുള്ള ഒരു സാമ്യത ഇതാണ്. സ്വപ്നത്തിൽ ഞാൻ സൃഷ്ടിച്ചതുപോലെ തന്നെയാണ് ഈശ്വരൻ ഈ ജഗത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത്, അനായാസമായി സൃഷ്ടിച്ചിരിക്കുന്നു. സ്വപ്നത്തിൽ ഞാൻ വാസനയെ ആശ്രയിച്ചാണ് സൃഷ്ടിച്ചെങ്കിൽ ഈശ്വരനും എന്ത് ചെയ്തു, പ്രപഞ്ചവാസനയെ ആശ്രയിച്ച് സൃഷ്ടിച്ചു. ഒരു വ്യത്യാസമില്ല, സൃഷ്ടി എന്ന് പറയുന്ന പ്രവൃത്തി. ഇനി സൃഷ്ടിച്ച കാര്യങ്ങളോ, സൃഷ്ടിച്ച വസ്തുക്കൾ പറയും. സ്വപ്നത്തിലെ ഈ വസ്തുക്കൾ എന്ത്, ഞാൻ സ്വപ്നത്തിൽ ഞാൻ പുസ്തകത്തിൽ സൃഷ്ടിച്ചു, വായിച്ചു, പഠിച്ചു, മടക്കി വെച്ചു, തുറന്നു, എല്ലാം ചെയ്തില്ലേ സ്വപ്നത്തിൽ. അങ്ങനെ സ്വപ്നം ഞാൻ കണ്ടെന്ന് വിചാരിക്കുക, ഇതെല്ലാം ചെയ്യുന്നു. ചെയ്താലും ഉണർന്നു വരുമ്പോ എന്താണോ, എല്ലാം പോയി എന്ന് പറഞ്ഞാൽ ഉണർന്നളവ് ഉണർന്നവനാ അശേഷം. ഉണർന്നു കഴിഞ്ഞപ്പോ ഈ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഞാൻ മാത്രമുണ്ട്, ബാക്കി എന്റെ സ്വപ്ന ദൃശ്യങ്ങളെല്ലാം പോയി. അതിനാണ് അസത്യം എന്ന് പറയുന്നത്, അതാണ് അസത്യം എന്ന് പറയുന്നത്, എല്ലാം പോയി അല്ലേ, ഇതെല്ലാം പോയി. ഈശ്വരനായിരുന്നു, ഈശ്വരന് സ്വപ്നം പോലെ ഇതെല്ലാം അങ്ങ് സൃഷ്ടിച്ചു അല്ലേ. ഇവിടെ പറയുന്നതനുസരിച്ച് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണർന്നപ്പോ എല്ലാം പോയി അസത്യമായി. ഒന്നും ശാശ്വതമല്ല സ്വപ്നത്തിൽ. ഉണരുന്നത് വരെ ഉള്ളു, നേരാം ഉണർന്നുള്ളത് ഉണർന്നവൻ മാത്രമേ ഉള്ളൂ, ഓരായും നേരുക. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യമാണ്, പക്ഷെ ഉണർന്നു വന്നു കഴിഞ്ഞാൽ അസത്യം. അപ്പൊ സ്വപ്ന ദൃശ്യങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ ഈശ്വരന്റെ സൃഷ്ടി അതുപോലെ തന്നെയാണ്. ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താണ്? വാസനാമയമേ വാദം. ഈ സൃഷ്ടികളെല്ലാം ഒരിക്കലും എന്താവും? വാസനാമയമാവും. അപ്പൊ വല്ലതുണ്ടോ സൃഷ്ടിച്ച എന്തെങ്കിലും ഉണ്ടോ? ഭൂമിയും സൂര്യനും ചന്ദ്രനും നമ്മളുൾപ്പെടെ. അതിന്റെ കാര്യം എന്തിനാ പറയുന്നത്? ഈ കാണുന്ന നമ്മളുൾപ്പെടെ എല്ലാം നശിച്ചു, വാസനാമയമേ. വീണ്ടും ഇതെല്ലാം സൃഷ്ടിക്കേണ്ടി വരും. വാസനമായമാകാന്ന് വെച്ചാൽ അതിനെല്ലാം ഒരു പ്രളയം സംഭവിക്കും. നമ്മളിപ്പോ സ്വപ്നം സത്യമല്ലാന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇപ്പൊ അതില്ലാത്തതുകൊണ്ട്, അത് നശിച്ചു പോയതുകൊണ്ടാണ് പറയുന്നത്. ആ നശിക്കുന്നതിനാണ് പ്രളയം എന്ന് പറയുന്നത്. ഈശ്വര സൃഷ്ടിച്ച പ്രപഞ്ചം എന്ത് ചെയ്യുന്നു? ഒരിക്കൽ നശിച്ചു പോകും. അപ്പൊ അത് സത്യമാവും, നശിക്കുന്നത് സത്യമാവും. ചില സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതും നശിച്ചു. ഇപ്പൊ സ്വപ്നമായിട്ട് അങ്ങനെയും ഒരു സാമ്യം. ഒന്ന് സൃഷ്ടിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി, അത് സ്വപ്ന പ്രവൃത്തി പോലെ തന്നെയാണ് ഈശ്വരന്റെ പ്രവൃത്തിയും. രണ്ട്, സൃഷ്ടിച്ച വിഷയങ്ങൾ. സ്വപ്നത്തിലെ വിഷയം എങ്ങനെയാണോ അസത്യമാകുന്നത്, അതുപോലെ തന്നെയാണ് ഈശ്വരൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ചവും അസത്യമാകും. സ്വപ്നം എങ്ങനെയാണോ വിലയിച്ചു പോകുന്നത്, അതുപോലെ ഒരിക്കൽ ഈ സൃഷ്ടി എല്ലാം വിലയിക്കും. ഈശ്വരൻ ശേഷി, ബാക്കി നമ്മൾ ഉൾപ്പെടെ എല്ലാവരും വിലയിച്ചു. നമ്മളൊക്കെ അതിന് മുമ്പ് തന്നെ വിലയിക്കും. എന്നേ ഏതാനും കൊല്ലങ്ങൾ കഴിയുമ്പോൾ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോ നാളെ ആയിരിക്കും, അല്ല ചിലപ്പോ ഇന്നായിരിക്കും, ചിലപ്പം അറ്റാക്ക് വരുന്നതിന് സമയമൊന്നും വേണ്ട. ഏത് സമയം എന്ത് ചെയ്യാം? വിലയിച്ചു പോവാം. ഉണ്ട്, അതിന് യാതൊരു ഗ്യാരണ്ടിയും. ഇടയ്ക്ക് കർണാടകത്തിലെ ഒരു സ്വാമി എന്താണ് ഒരു സ്റ്റേജിൽ എഴുതി, അടുത്ത ദിവസം ഒരാഴ്ചയാണ്, നിങ്ങളാരെങ്കിലും കണ്ടായിരുന്നു, സ്റ്റേജിൽ ഇരുന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുന്ന് പ്രസംഗിക്കുകയാണ്. ഇതെല്ലാം നശ്വരമാണ്, ഇതൊക്കെ ഏത് സമയം നശിച്ചു പോവാന്ന് പറഞ്ഞു തീരുമ്പോ എന്നെ സ്വാമിയുടെ അപ്പോ ആ പറഞ്ഞു തീർന്നതേ ഇങ്ങനെ പറയലോട്ട് ചരിഞ്ഞങ്ങ് വീണ ആൾക്കാരെല്ലാം കൂടെ പൊക്കിയെടുത്തപ്പോ തീർന്നു. ആ സമയം തന്നെ നശ്വരമാണ്. ഈ ഒരാഴ്ചയാണ് സമകരണോട്. അതുകൊണ്ട് ഇതിനൊന്നും ഗ്യാരണ്ടി ഇല്ല. സ്വാമി വലിയ ആവേശത്തോടെ പ്രസംഗിച്ചോണ്ടിരിക്കുന്നു വേദാന്തം തന്നെ. അപ്പൊ അങ്ങനെ സംഭവിക്കാതുകൊണ്ട് അത് ഒന്നും ഒരു ഉറപ്പില്ല. പക്ഷെ ഈ പ്രപഞ്ചത്തിന്റെ കാര്യം പറയാം. സ്വപ്നം എങ്ങനെയാണോ കുറച്ചു സമയം നിന്നിട്ട് അത് വിലയിച്ചത്, അതുപോലെ ഈ പ്രപഞ്ചവും വിലയിക്കും. അപ്പൊ അതും അസത്യമാണ്. അപ്പൊ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ, സൃഷ്ടിച്ച വസ്തുക്കൾ, സൃഷ്ടി അതിനും എന്തുണ്ട്? അതിനും നാശം സംഭവിക്കും, അത് അസത്യമാണ്. അപ്പോ ഈ സൃഷ്ടി എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, സൃഷ്ടി എന്ന് പറയുന്ന പ്രവൃത്തി, അതും ഒരർത്ഥം. മറ്റൊന്ന്, സൃഷ്ടിച്ച വസ്തുക്കൾ. രണ്ടും രണ്ടർത്ഥമുണ്ട്. അപ്പൊ അതിന്റെ രണ്ടിനും ഇവിടെ പറയണം. സ്വപ്നത്തിനോട് സ്വപ്നം പറയുന്നതിനുള്ള രണ്ടിനെ എടുക്കണം. സൃഷ്ടിക്കുക എന്ന് പറയുന്ന ആ പ്രവൃത്തിയും ഈശ്വരൻ സൃഷ്ടിക്കുന്നത് സ്വപ്നം പോലെയാണ്. അനായാസമായി കേവലം സങ്കല്പം കൊണ്ട് കേവലം വാസനയെ ആശ്രയിച്ച് ഈശ്വരൻ സൃഷ്ടിക്കുന്നു. സങ്കല്പിച്ചാൽ മാത്രം സ്വപ്നം പോലെ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ട എല്ലാം. സ്വപ്നത്തിലെ എല്ലാം എന്ത് ചെയ്യുന്നു, ഉണരുമ്പോൾ എല്ലാം അസത്യമാകുന്നു, വിലയിച്ചു പോകുന്നു. അതുപോലെ ഈ സൃഷ്ടി എത്ര വലുതായാലും ശരി, എത്ര നൂറ്റാണ്ടുകൾ നിന്നാലും ശരി, ഒരിക്കലും എന്ത് ചെയ്യും, വിലയിച്ചു പോകും സൃഷ്ടി. അപ്പോൾ പക്ഷെ ഈശ്വരന്റെ ഈ സൃഷ്ടി എന്ന് പറയുന്നത് കുറച്ച് ദീർഘകാലം നിൽക്കുന്നതാണ്. സങ്കല്പം കൊണ്ടാണെങ്കിലും ഈശ്വരന്റെ സങ്കല്പത്തിന് വലിയ ശക്തിയുള്ളതുകൊണ്ട് വളരെ കാലം ഇതാണ്. ഇതാണ് വേദാന്തത്തിൽ പറയുന്ന ഒരു വിചാര രീതി. ഇവിടെ പല രീതികളും ഉണ്ട്. ഒന്നാണ് ഇവിടെ പറയുന്നത്, ഇങ്ങനെ തന്നെ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ സൃഷ്ടിയെ സംബന്ധിച്ചിവിടെ ഗുരു പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. ശങ്കരാചാര്യൻ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഭാഷ എഴുതിയാണ് ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യത്യാസം, ഇതേ അസുഖം സ്വപ്നം പോലെയാണ് സൃഷ്ടി. സൃഷ്ടി പിറക്കുക ഈശ്വരൻ ഇങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്. ആ പ്രക്രിയയും സൃഷ്ടിച്ച വിഷയങ്ങളും എല്ലാം എന്താണ്, സ്വപ്നം പോലെയാണ്. സ്വപ്നം എന്ന് പറഞ്ഞാൽ അസത്യം എന്ന് പറയാനാണ് സ്വപ്നം എന്ന് പറയുന്നത്. പിന്നെ സ്വപ്നം എന്ന് പറയേണ്ട കാര്യമുണ്ട്? അതുകൊണ്ട് ഈ സൃഷ്ടിയെല്ലാം അസത്യമാണ്. അപ്പോ ആർക്കും ബുദ്ധിമുട്ട് തോന്നുന്നില്ല. എന്താണ് ഏയ് ശങ്കരാചാര്യൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ പറഞ്ഞതുപോലെ നമ്മുടെ ജാതിപ്പെട്ട ഗുരു പറയൂ എന്ന് ചിന്തിക്കരുത്. അതാ പറഞ്ഞിരിക്കുന്നത്, വേറെ നിവൃത്തിയില്ല, മാറ്റാൻ പറ്റില്ല. എന്തുകൊണ്ട്? മറ്റൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്, ഗുരു എഴുതി വെച്ചിരിക്കുകയാണ്. ഞാനിത് പ്രത്യേകത്ത് പറയുന്ന ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ചെറിയ ചൊറിച്ചിലാണ്. ഈ എന്നാലും അയാൾ പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഗുരു പറയൂ. ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നാണ് പറയും. ഒരു വ്യത്യാസം, അത് പറയുന്നത് പഠിക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ വ്യത്യാസം വേണമെന്ന് ആഗ്രഹിക്കുന്നോണ്ടാണ്. നമ്മുടെ ഗുരു എല്ലാ ഗുരുക്കന്മാരുടെയും മേളിയിരിക്കണമെന്ന്. അതുകൊണ്ട് ഒരു ചെറിയ വ്യത്യാസം വെച്ചു കൊടുത്താൽ ടോപ്പിക് പോകും. ഇങ്ങനെയൊക്കെയുള്ള സങ്കുചിതമായ ചിന്തകളും കൊണ്ടാണ്. ഈ ആശയത്തെ സംബന്ധിച്ച് ഒരു യാതൊരു വ്യത്യാസമുണ്ട്. എവിടെയാണ് വ്യത്യാസം വരുന്നത്? വേറെ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസം. ആ വ്യത്യാസങ്ങളുകൊണ്ടാണ് മേളിൽ പോകുന്നത്, അല്ല ഇതിലൊന്നുമല്ല. ഇതൊക്കെ വ്യാഖ്യാനിച്ചിട്ട് വ്യത്യാസം കണ്ടുപിടിക്കുകയല്ല വേണ്ടത്. ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച കാര്യം തന്നെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പലരും പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ഗുരു വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ഗുരുവിന്റെ ചുറ്റുപാടുകൾക്കനുസരിച്ച് ഗുരുവിന്റെ ചിന്താഗതികൾ എന്ത് ചെയ്തു, ഒരുപാട് മാറി. ചുറ്റുപാടുകൾക്കനുസരിച്ച് മാറി എന്നുള്ളതല്ല, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും. അവിടെയാണ് വ്യത്യാസം വരുന്നത്. ഈ പ്രപഞ്ചം ഈ പറയുന്നതനുസരിച്ച് അസത്യമാണ്. രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് എന്ന സത്യം. ഇനി വേണ്ടി ഒന്ന് അസത്യമൊന്നും പറയും, അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു. ഇതെല്ലാം മാറി മാറി രണ്ടുപേരും പറയും. തത്വചിന്തയാണ് ആ തത്വചിന്തയിൽ. ഇത് ഏത് വേണോ പറയാം, സത്യമൊന്നും പറയാം, അസത്യമൊന്നും പറയാം, മിഥ്യയൊന്നും പറയാം, എല്ലാം പറയാം. അതാണ് തത്വചിന്ത എന്ന് പറയുന്നത്. വ്യത്യാസം വരുന്ന എവിടെയാണ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് വരുമ്പോൾ ജീവിത വീക്ഷണം എന്ന് പറയുന്ന ഒന്നുണ്ട്, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. അതിൽ രണ്ടുപേരുടെയും കാഴ്ചപ്പാടിന് വലിയ വ്യത്യാസം. ശങ്കരാചാര്യരെ അസത്യം എന്ന് പറഞ്ഞു. മിഥ്യെന്ന് പറഞ്ഞു, അതൊക്കെ ശരിയാണ്. പക്ഷെ ശങ്കരാചാര്യർ കണ്ട സാമൂഹ്യ നീതി എന്ന് പറയുന്നത് ഇന്ന് അനീതിയാണ്. അതാണ് വ്യത്യാസം. അവിടെയാണ് രണ്ടുപേരും വ്യത്യാസപ്പെടുന്നത്. ശങ്കരാചാര്യർ കണ്ട സാമൂഹ്യ നീതി എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ അസത്യമാണെങ്കിലും ശങ്കരാചാര്യർ പറഞ്ഞ എന്താണ്? വർണ്ണവും അതിനനുസരിച്ചുള്ള ആശ്രമവും നിലനിൽക്കണമെന്നുള്ളതാണ്. വർണ്ണത്തിനനുസരിച്ചുള്ള ആശ്രമം, വർണ്ണം എന്ന് വെച്ചാൽ ജാതി. ഇന്നത്തെ ചില ആത്മീയ രാഷ്ട്രീയക്കാരുണ്ട്, അവർ പറയും വർണ്ണം വേറെ ജാതി വേറെ, അതൊക്കെ ചുമ്മാതെ. വർണ്ണം എന്ന് പറഞ്ഞാൽ ജാതിയല്ലേ, അതവരുടെ രാഷ്ട്രീയം പറയുന്നത്. രാഷ്ട്രീയം ഇന്നത്തെ രാഷ്ട്രീയത്തിലൊക്കെ പിടിച്ചിരിക്കണമെങ്കിൽ അതൊക്കെ പറഞ്ഞ് അഭ്യാസം കാണിച്ചാലേ പറ്റും. അപ്പൊ അത് ഒന്നു തന്നെ, ആ ജാതിയും ജാതിക്കനുസരിച്ചുള്ള ആശ്രമവും വേണം, അത് നിർബന്ധമായും വേണമെന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ദക്ഷിണ നോക്കുമ്പോൾ അത് ഭയങ്കര സാമൂഹ്യ അനീതിയാണ്. എന്തുകൊണ്ടത്? ആ വ്യവസ്ഥ എന്ന് പറയുന്നത് ഉച്ചനീചത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്, മനുഷ്യരുടെ ഉച്ചനീചത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തി. അപ്പൊ ഇതൊക്കെ അസത്യമാണ്, പ്രപഞ്ചം മൊത്തം അസത്യമാണ് എന്ന് തന്നെയാണ് ശങ്കരാചാര്യൻ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യത്തിൽ നിർബന്ധപൂർവം പറഞ്ഞത് എന്താണോ, ഉച്ചനീചത്വങ്ങൾ അതുപോലെ തന്നെ തുടരണം, അത് ഒരു മാറ്റവും വരാൻ പാടില്ല. അത് നമ്മളൊന്നും അതങ്ങനെ ഇതെല്ലാം അസത്യം എന്ന് പറഞ്ഞാണ് ഉച്ചനീചത്വങ്ങൾ ഇങ്ങനെ നിലനിൽക്കണമെന്ന് വാശി പിടിക്കാൻ കാരണം എന്താണ്? അതിന് കാരണം ശങ്കരാചാര്യ അങ്ങനെ വിശ്വസിച്ചിരുന്നു എന്ന് പറയാൻ പറ്റും. കാരണം ഈ വ്യവസ്ഥ ഉണ്ടാക്കിയത്, ഉച്ചനീചത്വം കൊണ്ടുണ്ടാക്കിയത് ദൈവമാണെന്നാണ് പുള്ളി വിചാരിച്ചത്, പുള്ളി വിശ്വസിച്ചിരുന്നത്. പുള്ളിയുടെ വിശ്വാസം അതാണ്, ഉച്ചനീചത്വങ്ങളെല്ലാം ഉണ്ടായത് ദൈവം ഉണ്ടാക്കിയാണ്, അത് നമ്മൾ മാറ്റാൻ പാടില്ല. അതുകൊണ്ട് അതൊക്കെ എന്തിനാണ്? അത് ദൈവമാണ് എന്നുള്ള ഒരു വിചാരം മാത്രമല്ല, ഏത് കാര്യത്തിൽ ഈ ഉച്ചനീചത്വങ്ങളുടെ അതില് അതില് ഉയർന്ന ഉച്ചത്തിലുള്ളവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും, നീചത്തിൽ വരുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് ദോഷങ്ങളുണ്ടാവും. അപ്പൊ ഈ ശങ്കരാചാര്യർ ജനിച്ചതും വളർന്നതും ഒക്കെ എവിടെ? ഇതിന്റെ ഗുണങ്ങളുടെ മധ്യത്തിലാണ്. അപ്പൊ ഗുണങ്ങളുടെ മധ്യത്തിൽ വെച്ചുകൊണ്ട് ദോഷത്തെക്കുറിച്ച്, ദോഷത്തെ അനുഭവിച്ചില്ല, ദോഷത്തെക്കുറിച്ച് ചിന്തിച്ചതുമില്ല, മറ്റുള്ളവർ കഷ്ടപ്പെടുന്ന എങ്ങനെയാണെന്നൊന്നും ചിന്തിച്ചില്ല. തനിക്ക് കിട്ടിയ ഗുണങ്ങളെല്ലാം എന്ത് ചെയ്തു? താൻ അനുഭവിച്ചു. അപ്പോ ഈ ഉച്ചനീചത്വങ്ങളുടെ ഒരു ഗുണഭോക്താവായി ആര്? ശങ്കരാചാര്യ. അതുകൊണ്ട് പുള്ളി എന്ത് വിചാരിച്ചു? ഇതൊക്കെ എനിക്ക് തന്നത് ദൈവം തന്നതാണ്, ഇതൊക്കെ തന്നെ എനിക്ക് ദൈവം തന്നാണെന്ന് വിചാരിക്കും എന്നിങ്ങനെ വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് എന്ത് ചെയ്തു? എന്തോ ചെയ്തു. അതൊക്കെ അനുഭവിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പൊ നമ്മള് ഏതെങ്കിലും സ്വാമിമാര് എന്താണ് പ്രസിഡന്റോ സെക്രട്ടറിയോ ഒക്കെ ആയിട്ട് പറയില്ല, എല്ലാം ഗുരുദേവനാണ് ഞങ്ങളിങ്ങനെ ആക്കിയത്, പറയാറില്ല. നാളെ നിങ്ങളും പറഞ്ഞു ചുമ്മാതെ ഒരുപാട് കസേരകൾ കളിച്ചിട്ടാണ് അറിഞ്ഞതുകൊണ്ടില്ല. നിങ്ങളും പറയാം അതൊക്കെ സാമ്യമാരാകണേ, ഗുരുദേവൻ എന്നെ ഇങ്ങനെ ആക്കിയാണ്. ഒത്തിരി പണിഞ്ഞാലേ അങ്ങനെ ആകാൻ പറ്റും, അതാ പറ്റുമോ? ഇതുപോലെയാണ് ഗുരുദേവിച്ചോന്നത് പറയും. ഗുരുദേവിച്ചാണെങ്കിൽ ചുമ്മാ ഇരുന്നാ പോരെ, ഗുരുദേവിടുത്ത് കസേരി കൊണ്ടിരുത്തത്തില്ലേ? ഗുരുദേവിച്ചു എന്നുള്ള അത് വരെ ഇങ്ങനെ പറയുന്നതാണ്. ഗുരുദേവിച്ചു എന്നൊരാൾ പറയുകയാണ് ഇങ്ങനെ വെറുതെ ഇരിക്കണം, ഒന്നും ചെയ്യാതെ. അപ്പൊ അയാളെ എന്ത് ചെയ്യണം? പൊക്കിയെടുത്ത് ഇതേ കൂടെ കസേരി അവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒന്നും സംഭവിക്കാറില്ല. ഒരുപാട് പണിഞ്ഞിട്ട് പിന്നെ പറയും എല്ലാം ഗുരുദേവൻ ഈശ്വരൻ. അതുപോലെയാണ് ഇത് ഈ ചാതുർവർണ്ണി എന്ന് പറയുന്ന എന്ത് വരുന്നു? അത് ദൈവം നിർമ്മിതമെന്ന് അത് വിശ്വസിക്കുന്നത് കാരണം വെച്ചാൽ തനിക്ക് ഗുണമുണ്ട്. തനിക്ക് ഗുണമുണ്ടെങ്കിൽ തനിക്ക് ഗുണം ചെയ്തതൊക്കെ നമ്മളതാണല്ലോ. നമ്മളിപ്പോ എല്ലായിടത്തും പോയി പ്രാർത്ഥിക്കുന്ന എന്താണ്? ഭഗവാനെ എനിക്ക് ഗുണം വരുത്തണേ. അപ്പൊ ഗുണം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ദൈവം പ്രാർത്ഥന കേട്ട് എനിക്ക് ഗുണം തന്നെന്നാ. അതുപോലെ ഈ ഉച്ചശ്രേണിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ജനനം മുതൽ മരണം വരെ എന്താണ്? ഗുണങ്ങളേ ഉള്ളൂ. അപ്പൊ അവര് സ്വാഭാവികമായിട്ട് ചിന്തിക്കും എന്താണ്? ഇത് ദൈവം എനിക്ക് തന്നാണ്. നമ്മൾ ചിന്തിക്കുന്നതിൽ ഇതൊന്നുമില്ല. അപ്പോ ദൈവം എന്നോട് നീതി കാണിച്ചതെന്നാണ് ഈ മനുഷ്യന്റെ. ഇപ്പൊ ഒരു അടുത്ത കാലത്ത് ഇവിടെ ഒരു പ്ലെയിൻ ആക്സിഡന്റ് നടന്നുണ്ടോ? എവിടെയാണ്? എരിപ്പൂര്. അപ്പൊ പ്ലെയിൻ ആക്സിഡന്റ് നടന്നിട്ടിങ്ങനെ എത്രയോ ആൾക്കാർ ഇന്നും കിടക്കുന്നു അവശരായിട്ട്. നട്ടല് പൊട്ടിയവരുണ്ട്, തല പൊട്ടിയവരുണ്ട്, കൈ കാലൊടിഞ്ഞവരുണ്ട്, മരിച്ചു കുറെ പേര്. മിക്കവാറും എല്ലാവർക്കും പരിക്ക് പറ്റി. പരിക്കില്ലാത്ത മൂന്നോ നാലോ പേരേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും പരിക്ക് പറ്റി. ഇന്നും എന്താണ് കിടക്കയും എഴുന്നേക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഈ പരിക്ക് പറ്റാത്തവർ പറയുന്ന എന്താണ്? ദൈവം അനുഗ്രഹിച്ച്, ദൈവം ഗുണം ചെയ്ത്. അപ്പൊ ദൈവം ഗുണം ചെയ്തെങ്കിൽ ഇത്ര എണ്ണത്തിന് കിടത്തിയതാര്? അതുകൊണ്ട് ഒന്ന് ചിന്തിക്കണ്ടേ. അപ്പൊ ദൈവം തനിക്ക് മാത്രം ഗുണം ചെയ്തു, അപ്പൊ ബാക്കിയുള്ളവർക്ക് എന്താ ചെയ്ത്? നീതിമാനായ ഒരു ദൈവമാണെങ്കിൽ ഇത് ചെയ്യാൻ കൊള്ളാം. അപ്പോ എന്നവന് ചിന്തിക്കുന്ന എന്താണ്? എനിക്ക് ദൈവം ഗുണം ചെയ്തു, മറ്റുള്ളവന് ദൈവം ഗുണം ചെയ്തില്ല എന്നുള്ള കാര്യം അവൻ ആശമയും ചിന്തിക്കത്തില്ല. എനിക്ക് കിട്ടിയതെല്ലാം എന്താണ്? ദൈവം തന്നാണ്. അപ്പൊ ഈ ഇവനെ ഭൂരിപക്ഷം പേർക്കും എന്താ കിട്ടിയത്? അപ്പൊ അത് ദൈവം കൊടുത്തല്ലേ? അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുമോ? അപ്പൊ അവിടെ ഈ ഗുണഭോക്താവ് എന്ന് പറയുന്ന എപ്പോഴും എന്താണ്? സ്വാർത്ഥതയാണ്. എനിക്ക് നമ്മൾ പോയി എല്ലാ അമ്പലത്തിനും മുമ്പ് തൊഴുതിട്ട് പറഞ്ഞ എന്താണ്? എനിക്കെല്ലാം ശരിയായി, മറ്റവൻ എങ്ങനെ മുടിഞ്ഞു പോയാലും ശരി, അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട. എന്താ കാര്യം? അത് ഇതിലും പിന്നെ ഒരു സ്വാർത്ഥതയുണ്ട്. ഒരുമിച്ച് യാത്ര ചെയ്ത് മുക്കാലെണ്ണം ആശുപത്രിയിലായി ബോധമില്ലാതെ കിടക്കുന്നു, ഒരുത്തം പറയണം ദൈവം എന്നെ അനുഗ്രഹിച്ചത്. ആ സമയത്ത് അത് പറയാൻ കൊള്ളാം. ബാക്കിയുള്ളവരുടെ കാര്യം ചിന്തിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ കാര്യം ചിന്തിക്കുന്നവന് പറയാൻ പറ്റില്ല. പിന്നെ അവന് വേറൊന്നും പറയാനില്ല. ഇവെങ്ങനെ ഇവനറിയില്ല ഇവെങ്ങനെ രക്ഷപ്പെട്ടെന്നുണ്ട്. എല്ലാം കൂടെ ആകാശത്തു നിന്ന് ഒടിഞ്ഞു മുടങ്ങി താഴെ വീണു. ഇവൻ അതിന്റെ ഇടയിൽ കൂടെ തകരപ്പാട്ടയുടെ ഇടയിൽ കൂടെ ഏകം പുറത്തു വന്നു. നമുക്കും വലിയ കുഴപ്പമൊന്നും ഇവൻ വേറെ എന്ത് പറയാനാ? ഇവനൊന്നും പറയാ. ഇപ്പൊ പിന്നെ അവനെ കുറിച്ച് അപ്പോഴാണ് അവന് ഏറ്റവും കൂടുതൽ സ്വാർത്ഥനാകും. അല്ലേ? അപ്പൊ എല്ലായിടത്തും ഇതാണ്. എന്നെ എന്ത് ചെയ്തു? എന്നെ അനുഗ്രഹിച്ചു. അപ്പോ ഈ ജാതിയുടെ ഉച്ച ശ്രേണിയിരിക്കുന്ന ആളെന്ത് ചെയ്യുന്നു? എല്ലാ ഗുണങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഗുണങ്ങളൊക്കെ എനിക്ക് ആരായിരുന്നു? ദൈവം തന്നു. അതുകൊണ്ട് ഏർപ്പാട് ആരാ ഉണ്ടാക്കിയത്? ദൈവം ഉണ്ടാക്കിയാണ്. അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ നിൽക്കട്ടെ. നിന്നു കഴിഞ്ഞാൽ ഞാനും എന്റെ ആൾക്കാരും കാലാകാലങ്ങൾ സൂചിച്ചിരിക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച്. അതാണ് ശങ്കരാചാര്യരുടെ അവസ്ഥ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അനീതിയൊക്കെ വന്നിട്ടും അത് കണ്ടില്ല, അതിനെ അറിഞ്ഞില്ല. തനിക്ക് സുഖമാണല്ലോ പിന്നെ അനീതി ആയാലും. അല്ല, നേരെ വിപരീത ദിശയിലാണ് ഗുരുദേവൻ വന്ന് ജനിച്ചത്. അവിടെ വന്നപ്പോ എന്താണ്? തന്റെ ചുറ്റും കാണുന്ന മുഴുവൻ അനീതി. ആ അനീതിയുടെ ഫലം തനിക്കും അനുഭവിക്കുന്നു. അപ്പൊ ഇതിലെന്തോ കുഴപ്പമുണ്ട്. അപ്പോ ഈ അനീതി, ഈ ദുഃഖം എല്ലാം ദൈവം തന്നാണ് എന്ന് ചിന്തിക്കാൻ പറ്റുമോ? ദൈവം തന്നാന്ന് ചിന്തിക്കണമെങ്കിൽ അതൊക്കെ അങ്ങ് അനുഭവിക്കുക. ഏതുവരെ? മരണം വരെ അത് അനുഭവിക്കുക. അപ്പോ അത് ദുഃഖമായതുകൊണ്ടാണ് ദുഃഖം ആരും സ്വീകരിക്കത്തില്ല. അനീതി ദുഃഖത്തെ ഉണ്ടാകും. അതാണ് വ്യത്യാസം. ഒരാൾ ജനിച്ചതെല്ലാം സൗഭാഗ്യങ്ങളുടെയും നടപ്പിൽ, വേറൊരാൾ ജനിച്ചതെല്ലാം അനീതികളുടെയും മധ്യത്തിൽ. അപ്പോ തിരിഞ്ഞു ചിന്തിച്ചു എന്താണ് ഇതിന് കാരണം. അപ്പൊ ഇതിന് കാരണം ഈ സാമൂഹ്യ വ്യവസ്ഥയാണ് കാരണം. അപ്പൊ അത് മാറ്റം വരുത്തണം, എന്നാലേ ഇത് മാറത്തുള്ളൂ. എന്ന് വെച്ചാൽ ഈ ഉച്ചനീചത്വങ്ങളെ അവസാനിപ്പിക്കാതെ ഈ മൊത്തം പ്രശ്നത്തിന് പരിഹാരമില്ല. തന്റെ മാത്രം പ്രശ്നമല്ല, എന്താണോ ഇത് അനുഭവിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്, വലിയൊരു സമൂഹം. അപ്പോഴാണ് അങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ ആ സാഹചര്യങ്ങളാണ് മനുഷ്യനെ ചിന്തിക്കുന്നതിന്, അല്ല മറ്റൊരു സാഹചര്യത്തെ ജനിച്ചവരും ചിന്തിച്ചിട്ടുണ്ട് അല്ല എന്ന് പറയുന്നില്ല. സൗഭാഗ്യങ്ങളുടെ നടുക്ക് ഇതുപോലെ ഗുണഭോക്താക്കളായി ജീവിച്ചവരും ചിന്താഗതി മാറിയിട്ടുണ്ട് പലരുടെയും. പക്ഷേ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് രണ്ടുപേരുടെ കാര്യമാണ്. ആരാണ്? ശങ്കരാചാര്യരുടെയും നിരവധി. ശങ്കരാചാര്യർ എന്തുകൊണ്ടങ്ങനെയായി ഈ സാമൂഹ്യ അനീതിയെ തിരിച്ചറിഞ്ഞില്ല? അതിന് പ്രധാനമായ കാരണം ശങ്കരാചാര്യർ തറപ്പിച്ചു പറയുന്ന ദൈവം കൽപ്പിച്ചു വച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും, ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്ത് ഒരു അനീതി ഉണ്ടാക്കി? കുറെ പേർക്ക് എന്താണ് തലമുറ തലമുറകളായി സൂചിച്ചാൽ മാത്രം എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടും. വേറൊരു ഭാഗം തലമുറ തലമുറകളായി എന്തു ചെയ്യുന്നു? ദുഃഖം. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തു? എന്തുകൊണ്ടാണ്? അതെ തന്നെ, അതാണ് വാസനാമയമേവ ആദവെന്ന് പറഞ്ഞത്. ഇതെല്ലാം എന്റെ കർമ്മത്തിന്റെ ഫലമാണ്. ഇങ്ങനെ ഈ പറയുന്നതിൽ ഇങ്ങനെ ഒരു അപകടം കൂടെ ഉണ്ട്. വാസനയിൽ നിന്നാണ് ഉണ്ടായിന്ന് പറഞ്ഞ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം, അതിലുള്ള അപകടമല്ല. അതിനെ വ്യാഖ്യാനിച്ചിട്ട് എന്ത് ചെയ്യാം? ഈ സാമൂഹ്യ അനീതികളെല്ലാം ന്യായീകരിക്കും. അപ്പോൾ ഇത്രയും മനുഷ്യർ, വലിയ വിഭാഗം ജനങ്ങളുടെ ഭൂരിപക്ഷവും കഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട്? വളരെ ഈസിയായിട്ട് പറയാം. എന്താണ്? അവന്റെ കർമ്മഫലമാണ്. ഒരു ചെറിയ വിഭാഗം എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നു. എന്തുകൊണ്ട്? അത് കർമ്മഫലമാണ്. ഈ കർമ്മഫലം ആര് കൊടുത്ത്? ഈശ്വരൻ. ഇതാണ് ശങ്കരാചാര്യരുടെ യുക്തി. ഈ വാസനാമയം എന്ന് പറയുന്ന സിദ്ധാന്തം തന്നെയാണ് രണ്ടുപേരും സ്വീകരിച്ചത്. പക്ഷെ രണ്ടുപേരും അതിനെ രണ്ടു തരത്തിൽ വ്യാഖ്യാനിച്ചു. ഒരാള് എന്തു ചെയ്തു? ആ സാമൂഹ്യ അനീതിയെ നിലനിർത്താൻ വേണ്ടി വ്യാഖ്യാനിച്ചു. ഗുരുദേവൻ എന്തു ചെയ്തു? ആ സാമൂഹ്യ അനീതിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അതിനെ വിശദീകരിച്ചു. അപ്പൊ ഈ വ്യത്യാസമാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കുന്നത്. തത്വം എന്ന് പറയുന്നത് രണ്ടുപേരും ഒന്ന് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ രണ്ടുപേരുടെയും ജീവിത വീക്ഷണത്തിൽ അജഗജാന്തരമായ വ്യത്യാസമുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്. അതിലൊരു ഭാഗമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്.